നമ്മൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒന്ന്, ബോധം ഉണ്ടാകുന്നത് വിചാരം ചെയ്തിട്ടാണ്, ചിന്ത. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ബോധം ഉണ്ടാവും? ആത്മാവിനെ അറിയണം, ആത്മബോധം ഉണ്ടാകണം, ആത്മജ്ഞാനം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ആ ബോധം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അത് പറയുന്നത്. ഇവിടെ ചിന്തിച്ചാണ് ബോധം ഉണ്ടാകേണ്ടത്. ആ ബോധം ഉണ്ടായാൽ പിന്നെ അടുത്തെന്താ സംഭവിക്കുന്നതെന്നാണ് അടുത്ത് പറയുന്നത്. എന്താ പറയുന്നത്? അധിഷ്ഠാനമായ അതാണ് അടുത്ത് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ ഇതൊക്കെ എന്ന് വെച്ചാൽ കാണപ്പെടുന്ന ഈ പ്രപഞ്ചം, നമ്മൾ അനുഭവിക്കുന്ന പ്രപഞ്ചം, കാണുമെന്ന് വെച്ചാൽ അനുഭവിക്കുക, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും അനുഭവിക്കുന്നതാണ് പ്രപഞ്ചം. ആ പ്രപഞ്ചത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു, അവിചാര ദശയിൽ കാണപ്പെടുന്നു. വിചാരം ചെയ്യാത്ത ഒരവസ്ഥ ഇപ്പോൾ സാധാരണ എല്ലാ മനുഷ്യരും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം. അവർ ഈ പറയുന്ന പോലെ ചിന്തിക്കുന്നില്ല. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും അറിയുന്നു, ചിന്തിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന രീതിയിലല്ല ചിന്തിക്കുന്ന, ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അല്ലാതെ പ്രാപഞ്ചികമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുപോലെ ഇവിടെ എങ്ങനെ ചിന്തിക്കണമെന്ന് പറഞ്ഞു, വിചാരദിശയിൽ കാണപ്പെടുന്ന പ്രപഞ്ചം എങ്ങനെ ചിന്തിക്കണമെന്നാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞിരിക്കുന്നത് അവിടെ? ഈ അനുഭവിക്കുന്ന തരത്തിൽ നിഷ്കാരണമായി, നിഷ്കാരണം എന്ന് വെച്ചാൽ ഒരു കാരണമില്ലാതെ, പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ, പിന്നെ കാരണം അഖണ്ഡ ചിൻ മാത്രം, അഖണ്ഡമായ, ഖണ്ഡമില്ലാത്തതായ, വിഭജിക്കാൻ കഴിയാത്തതായ, ഭേദമില്ലാത്തതായ ഇത് ചിൻ മാത്രമാണ്. ചിന്ന ചിൻ മാത്രം എന്ന് വെച്ചാൽ ചിദേവ, ചിത്ത് മാത്രമാണ്, കേവല അറിവാണ്, അഖണ്ഡ ബോധം എന്ന് പറയുന്നതാണ്, അഖണ്ഡമായ അറിവ്, ഭേദമില്ലാത്തതായ അറിവ്. ആ അറിവാണെന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അഖണ്ഡ ചിന്മാത്രമായിരിക്കുന്ന എന്താണ്? ബ്രഹ്മം. അഖണ്ഡ അവിടെ എഴുതിയിരിക്കുന്ന വായിച്ച് മനസ്സിലാക്കുന്നത്, എന്തെങ്കിലും പറഞ്ഞാൽ മതി. അഖണ്ഡ ചിന്മാത്രമായിരിക്കുന്ന എന്താണ്? ബ്രഹ്മം. അങ്ങനെ ചിത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. കേവലം അറിവ് അല്ലെങ്കിൽ ബോധം മാത്രം. അങ്ങനെ ബോധം മാത്രം, അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ ഈ പ്രപഞ്ചം എങ്ങനെ ഇരിക്കും? പ്രപഞ്ചം എങ്ങനെ ഇരിക്കും? കാരണം ബ്രഹ്മത്തിൽ പ്രപഞ്ചം ഇരിക്കണമെങ്കിൽ ഒരു കാരണം വേണം. ഒരു കാരണമില്ല. കാരണം പ്രപഞ്ചം നാനാരൂപത്തിലിരിക്കും, ബ്രഹ്മ ഏകരൂപത്തിലിരിക്കും. ഏകരൂപത്തിലിരിക്കുന്ന ബ്രഹ്മം നാനാരൂപത്തിലുള്ള പ്രപഞ്ചത്തിന് കാരണം എങ്ങനെയാകും? അതുകൊണ്ട് പ്രപഞ്ചത്തിനൊരു കാരണമേ ഇല്ല, ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം രണ്ടും വിരുദ്ധ സ്വഭാവമാണ്. ഒന്നറിവ് മാത്രമാണ്, മറ്റങ്ങനെയല്ല നാം ഇരിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മത്തിൽ ഇങ്ങനെ ഒരു പ്രപഞ്ചം നിലനിൽക്കാൻ സാധ്യമല്ല. കാരണം അങ്ങനെ ബ്രഹ്മത്തിൽ പ്രപഞ്ചം ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നതിനൊരു കാരണം പറയാനില്ല. അതുപിന്നെ അജ്ഞാനം, മായ ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാലും അതൊന്നും ഒരു ശരിയായ സമാധാനമാണ്. അത് ഒരുപാട് തർക്കവിതർക്കങ്ങളിലേക്ക് പോകത്തേ ഉള്ളൂ. പ്രപഞ്ചത്തിന് ഒരു കാരണം പറയാനില്ല. അങ്ങനെയുള്ള ഈ പ്രപഞ്ചം ഇതിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? എന്താ എങ്ങനെ ഇരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബ്രഹ്മത്തിൽ പ്രപഞ്ചം നിൽക്കുന്നതിന് യാതൊരു അവകാശമില്ല. എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു നിലനിൽപ്പ് ഒരിക്കലും സാധ്യമല്ല. ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ പ്രപഞ്ചം നിലനിൽപ്പുള്ളതല്ല, ഒന്നല്ല എന്ന് ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയത്തിൽ. അടുത്താണ് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഒന്ന്, ചിന്തിക്കുമ്പോൾ ബോധം ഉണ്ടാകുന്നു. രണ്ടാമത് എന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ചം എന്ത് ചെയ്യുന്നു? ബ്രഹ്മത്തിൽ മറഞ്ഞു പോകുന്നു. ഇതിനാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞത്. എന്ത് പറഞ്ഞു? അപ്പോൾ ബോധമുണ്ടാകുന്നു. അപ്പോൾ എന്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു? ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ പ്രപഞ്ചം മറയുന്നു എന്ന് അവിടെ പറയുന്നു. അതെങ്ങനെ മറയും? ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ചം മറയുന്ന എങ്ങനെ? പ്രപഞ്ചം മറയണമെങ്കിൽ ഒന്നുകിൽ സുഷുപ്തിയിലേക്ക് പോകണം. സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ പ്രപഞ്ചം മറയും. അതെ, അതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയാൽ മാത്രമേ പ്രപഞ്ചം മറയത്തുള്ളൂ. കാരണം അവിടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, മനസ്സും പ്രവർത്തിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് അനുഭവം ഉണ്ടാകും. അപ്പോൾ പ്രപഞ്ചം ബ്രഹ്മത്തിൽ മറയുന്നു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ആ, പ്രപഞ്ചത്തെ അറിയുന്നില്ല. മറയുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നില്ലെന്നാണ് അർത്ഥം. രജ്ജുവിൽ സർപ്പം മറയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? സർപ്പത്തെ അറിയുന്നില്ല. അവിടെയും സർപ്പത്തെ അറിയുന്നില്ല, രജ്ജുവിനെ അറിയുന്നുണ്ട്. ഇവിടെ അങ്ങനെ തന്നെ പറയുന്നു. ബോധ ഉദയം സംഭവിക്കുമ്പോഴാണ്. എന്തിനെ കുറിച്ചുള്ള ബോധം? അഖണ്ഡ ചിന്മാത്രമായിരിക്കുന്നു. ബ്രഹ്മത്തെ അറിയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഇല്ല എന്ന് പറയും. പ്രപഞ്ചത്തിൻ്റെ അനുഭവം ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ ഉറപ്പാണ്. കാരണം അനുഭവം സാധാരണ രീതിക്ക് നഷ്ടപ്പെടുന്ന എപ്പോഴാണ്? ജാഗ്രതയിലിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് പ്രപഞ്ചത്തിൻ്റെ അനുഭവം നഷ്ടപ്പെടാം. പൂർണ്ണമായിട്ടല്ല, മനസ്സിനെന്തെങ്കിലും തീവ്രമായ വികാരങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും എനിക്ക് പരിസരബോധമില്ലായിരുന്നു, ദേഷ്യം വന്നിട്ട് ഞാനങ്ങനെ തുള്ളുകയായിരുന്നു, പിന്നെ അവിടെ ആരിൽ നിന്ന് എന്തൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു, ആരൊക്കെ എൻ്റെ മേലിൽ കൈവച്ച് ഞാൻ ആരെയൊക്കെ തല്ലി ഒന്നും എനിക്ക് ഓർമ്മയില്ല. പ്രയറിലി തീവ്രവികാരം വരുമ്പോൾ ഭയം പേടിച്ച് വിറച്ചു കഴിഞ്ഞാൽ എന്ത് വരും? എൻ്റെ പരിസരബോധം ഉണ്ടാകുന്നു, ഞാൻ പേടിച്ച് സ്തംഭിച്ചു പോയിരുന്നു. ഉണ്ടോ അങ്ങനെ പേടിച്ചിട്ടുണ്ടോ? സ്വപ്നത്തിൽ ഭാഗ്യവാനാണ്. അപ്പോൾ അങ്ങനെയുള്ള തീവ്രമായ മനസ്സിൻ്റെ ഭാവങ്ങൾ വരുമ്പോൾ, വികാരങ്ങൾ, ഭയം, ക്രോധം, സന്തോഷം വന്നാലും എന്ത് ചെയ്യും ആൾക്കാർ കഴിഞ്ഞാൽ പരിസരം മറന്നുപോയി. അവിടെയൊക്കെ മനസ്സിലൊരു തീവ്ര വികാരം വരുമ്പോഴാണ് മറക്കുന്നത്. അതുപോലെ ശകുന്തള മറന്നുപോയത് എപ്പോഴാ? എപ്പോഴാണ് ദുഷ്യന്തനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിസരം മറന്നുപോയതും ശാപം കിട്ടിയത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏകാഗ്രമായി ചിന്തിച്ചുകൊണ്ടിരുന്നാലും മറന്നുപോകാം. പക്ഷെ അവിടെയൊക്കെ എന്തെങ്കിലും ഒരു വിഷയം മനസ്സിൽ കാണും, ബാക്കിയുള്ളതെല്ലാം മറന്നതുപോലെ, വിസ്മരിച്ചതുപോലെ അറിയാതെ ഇരിക്കും. കാരണം നമ്മുടെ ബോധം ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കണം, സ്മരണം അതിനോടൊപ്പം ചേരണം, പ്രത്യക്ഷമായ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. വളരെ സങ്കീർണമായിട്ടാണ് ബോധം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജാഗ്രത പ്രപഞ്ചത്തെ മറക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് ഏകാഗ്രമായി ചിന്തിക്കുകയോ ഇതുപോലെ എന്തെങ്കിലും വികാരം മനസ്സിൽ വരികയോ ചെയ്യുമ്പോൾ ബാക്കിയുള്ളതിനെല്ലാം മറക്കും. ബാക്കിയുള്ളതിനെ മറക്കുക എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല, മറഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല. അങ്ങനെ വരാം. ചിന്ത ഉണ്ടെന്നും കൂടെയും പറയുന്നുണ്ടല്ലോ. ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചൊരു ബോധം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം ബ്രഹ്മത്തിൽ തന്നെ മറയുന്നു. ഇതിനെ അറിയുന്നില്ല. അപ്പോൾ സാധാരണ നമ്മൾ കാര്യങ്ങളെ അറിയാതിരിക്കുന്നത് വികാര തീവ്രത കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിൻ്റെ ഏകാഗ്രത കൊണ്ടോ അറിയുന്നത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. എന്താണോ എന്താണ് വ്യത്യാസം? ഇവിടെ ഏതെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളിൽ നിന്നും പിന്തിരിയണം. കണ്ണ് കാണുന്നില്ല, ചെവി കേൾക്കുന്നില്ല, അതിനുമായിട്ട് എന്താ വ്യത്യാസം? അവിടെയും ചിന്തിച്ചുകൊണ്ടിരിക്കാം, ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ശകുന്തള ദുഷ്യന്തനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എന്താ വ്യത്യാസം? അങ്ങനെ ഒന്നും അറിയുന്നില്ല. കാറോടിക്കുന്ന സമയത്ത് എനിക്കറിയാം ഉണ്ടായാന്ന്. ഉറങ്ങിപ്പോയി. മായസിൻ്റെ ബലം എന്തോ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. ആരും അപകടം പറ്റാത്ത സ്കൂള്, 10 മണിക്ക് സ്കൂളിൽ പിള്ളേർ പോകുന്ന സമയം തമിഴ്നാട്ടിൽ വെച്ച് ഞാനറിഞ്ഞില്ല. നോക്കിയപ്പോൾ ഒരു പെട്ടിക്കടയും തകർത്ത് കടയ്ക്കകത്തിരിക്കുന്നു വണ്ടി. വണ്ടി കടയ്ക്കകത്ത് കയറിപ്പോയി. കടയൊന്നും അടച്ചിട്ടിരുന്നു. ഇടത് സൈഡിൽ കൂടെ പോയി, ഞാൻ വലത് സൈഡിൽ പോയി കടയ്ക്കകത്ത്. ജനമെല്ലാം ഓടിക്കൂടിയപ്പോൾ ഞാൻ ബോധമില്ലാതെ കിടക്കുകയാണ്. എനിക്ക് ബോധമുണ്ട്, ഞാൻ ബോധമില്ലാതെ കിടന്നില്ല. തമിഴ്നാടാണ് എനിക്ക് പോയി. അനുഭവം ഉണ്ടാവണം. അപ്പോൾ ആൾക്കാർ വന്നിട്ട് അടുത്തു നിന്ന് പറയുന്നത് എനിക്കെല്ലാം വ്യക്തമായി കേൾക്കാം, തീർന്നാ തോന്നുന്നു പറയുന്നത് തീർന്നാ തോന്നുന്നു. ചിലർ പറയുന്നു പോയാച്ച എന്നൊക്കെ പറയും തമിഴ്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് എന്നൊരു തീർന്നെന്നും പറഞ്ഞ് കളഞ്ഞിട്ട് പോയാലോ, ഞാൻ ചെറുതായിട്ടൊന്ന് ഞരങ്ങി മൂണിയൊക്കെ ചെയ്തു നോക്കിയപ്പം വേറെ ആക്കപാടമൊന്നും പറ്റില്ല. ആക്കപാടം പറ്റിയാൽ പിന്നെ ചത്തത് തന്നെ. എന്തായാലും ചത്തുപോയോ? പിന്നെ കേസ് എന്തായി? അത് ഉറങ്ങിപ്പോയതാണോ? തലക്കടികിട്ടിയാണ് പിന്നീടാണ് മരിക്കുന്നത്, അവിടെ മരിക്കുന്നത്. ഇപ്പോ അത് അതാണ് പറയുന്നത്, കാറോടിക്കുമ്പം നമ്മൾ റോഡിനും എല്ലാം ശ്രദ്ധിച്ച് വേണം ഓടിക്കാൻ, അല്ല ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. റോഡിൽ ശ്രദ്ധിക്കണം. എനിക്ക് ഉറക്കം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഉറക്കം വരുന്നു എന്ന്. ഞാൻ നോക്കിയപ്പോൾ സിറ്റി, അവിടെയൊന്നും പാർക്കിംഗ് ഇല്ല. പാർക്കിങ്ങുള്ള ഒരു സ്ഥലം നോക്കി ഞാൻ പോകും. ഉറക്കം വന്നാൽ ഞാൻ ഉറങ്ങിയിട്ടേ വണ്ടി ഓടിക്കും. അത് ഇപ്പോഴും അപ്പോഴൊക്കെ അങ്ങനെയാണ്. പക്ഷേ സിറ്റിയിൽ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടി അതുകൊണ്ടാണ് കുറച്ച് പതുക്കെയാണ് ഒതുക്കാനൊരു സ്ഥലം നോക്കി നോക്കി പോയി വരുന്നു. അങ്ങനെ വന്നതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ ഉറങ്ങിയതിൻ്റെ ഇതിൽ ഞാൻ അറിഞ്ഞില്ല, വണ്ടി അങ്ങ് ആക്സിലേറ്ററിൽ പോയി, കാല ആക്സിലേറ്ററിൽ പോയി, വണ്ടി അങ്ങ് ഭയങ്കര സ്പീഡ്. അപ്പോൾ ഉറങ്ങി ഇങ്ങനെ വലത്തോട്ട് തിരിഞ്ഞപ്പം സ്റ്റീറിംഗ് എന്ത് ചെയ്ത് വലത്തോട്ട് പോയി. അങ്ങനെ പറ്റിയത് എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ അതുപോലെ നമ്മൾ സാധാരണ വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കും. ഞാനും ചിന്തിക്കാറുണ്ട്. അതൊക്കെ വലിയ അപകടമാണ്. പല കാര്യങ്ങളും ചിന്തിച്ചാൽ ചിലപ്പം അങ്ങനെയായിരിക്കും പറ്റുന്നത്. ശാരദാനുസ്വാമിക്ക് മിക്കവാറും അതായിരിക്കും പറ്റിയത്. ഇവിടെ കസേരകളും മറിക്കുന്ന കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇത് പോയി ആദ്യം തലയ്ക്ക് അറിയത്. വേദനമായി സ്വാമി ചിന്തിച്ചുകൊണ്ടിരുന്നായിരിക്കും. അതെ, നമ്മൾ ചിലപ്പം ചിന്ത അങ്ങനെ പോകാറുണ്ട്, എൻ്റെ ചിന്തയും പോകാറുണ്ട്, മറ്റെന്തെങ്കിലും വിഷയങ്ങളിലേക്ക് ചിന്ത പോകും. പക്ഷെ പെട്ടെന്ന് തിരിച്ചു വരും. വണ്ടിക്ക് ഓടിക്കുമ്പോൾ ചിന്തിക്കാറില്ല വേറെ കാര്യങ്ങൾ, അങ്ങനെ ചിന്തിക്കുന്ന വലിയ അപകടമാണ്. അതുകൊണ്ട് എപ്പോഴും ഉണർന്നിരുന്നു ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ നോക്കി നോക്കി ചേട്ട ക്ലാസ്സൊക്കെ നോക്കി അങ്ങനെ മനസ്സിനെ മാറ്റിയെടുത്ത് റോഡിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് തന്നെ ഓടിക്കുന്നു. അല്ലാതെ ആ സമയത്ത് വേറെ എന്തെങ്കിലും ചിന്തിക്കാൻ, ബ്രഹ്മത്തെ ചിന്തിച്ചാലും ശരി, എന്ത് അതാണ് പറയുന്നത്, വ്യവഹാരത്തിന് വ്യവഹാരജ്ഞാനം വേണം, ബ്രഹ്മജ്ഞാനം കാര്യം നടക്കത്തില്ല. ബ്രഹ്മത്തേക്ക് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആരെങ്കിലും ചാവും, ചിലപ്പോൾ നമ്മൾ കയ്യോ കാലമൊക്കെ ഒടിഞ്ഞു കിടക്കും. അവിടെ സംഭവിക്കുന്ന എപ്പോഴും ആബ്സെൻറ്റ് മൈൻഡാണ്. നമ്മൾ മറ്റു വിഷയങ്ങളെക്കുറിച്ച് അത് ചിന്തിച്ചു പോകും, മനസ്സിൻ്റെ സ്വഭാവങ്ങൾ. എനിക്ക് ഇപ്പോഴും അതിന് ഉറങ്ങിയിട്ടില്ല, പക്ഷേ ഈ കുഴപ്പം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചു. അപ്പോൾ പെട്ടെന്ന് മനസ്സ് പോയി എന്നറിയുമ്പോൾ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നിട്ട് വണ്ടിയിലേക്ക് റോഡിലേക്ക് വരണം. അങ്ങനെയാണ് അപകടം പറ്റുന്നുള്ളത്, അബ്സെൻ്റ് മൈൻഡായിട്ടാണ്. അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് പിന്നെ ചിലപ്പോൾ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് അടിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ എവരെങ്കിലും ഉറങ്ങി വന്ന് കയറിയാൽ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് അത് നമ്മൾ ചിന്തിച്ച അപ്പോഴും വേറെ ഒരു കാര്യം ചിന്തിക്കാനൊന്നും പാടില്ല. മറ്റൊരു വിഷയങ്ങൾ ഒന്നും വേറെ ഒരാൾ വണ്ടി ഓടിച്ച് അപകടം വന്നു. വണ്ടി ഓടിക്കാൻ കുറച്ച് പേടിയുള്ള ആളായിരുന്നു ഇടിച്ച്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇത് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ലളിതാസ ആശ്രമം ജപിക്കായിരുന്നു. പറ്റിയ സമയം വണ്ടി ഓടിക്കും. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ സാറിന് പറയുമല്ലോ, ഏത് പ്രവർത്തിക്കുമ്പോഴും ഈശ്വരനെ സ്മരിക്കണമെന്ന്. വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയെ സ്മരിക്കാവോ, ഈശ്വരനെ സ്മരിക്കുക? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തെറ്റായി ധരിച്ചു വയ്ക്കുന്നതുകൊണ്ടാണോ? ഏത് കാര്യം ചെയ്യുമ്പോഴും ആരെ സ്മരിക്കണം? ഈശ്വരനെ സ്മരിക്കണം. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? വണ്ടി ഓടിച്ചപ്പോൾ ലളിതാ സഹസ്രനാമം വലിയ അബദ്ധമാണ്. അതൊക്കെ പണ്ട്. ഇന്നിപ്പം നമ്മൾ റോഡിൽ നടന്നു പോകുമ്പം ഈശ്വരനെ സ്മരിച്ച അവൻ്റെ ഓട്ടോറിക്ഷയിലെ അടിയിൽ പോകും. കാരണം അത് ഏത് വഴിക്ക് വരുന്നു എന്നറിയാൻ പറ്റില്ല. അപ്പം ഈശ്വരനെ സ്മരിക്കാൻ പോയാൽ കയ്യാകാരം ഒടിഞ്ഞ് റോഡ് സൈഡിൽ കിടക്കും. ഓട്ടോറിക്ഷക്കാരന് ഇതുപോലെ ഉണ്ട്, നമ്മൾ ഈശ്വരനെ സ്മരിക്കുന്നു, എന്ത് സ്മരിക്കുന്നു എന്നും അവനെ നോട്ടമില്ല. അവൻ വരുമ്പം നമ്മൾ ഒഴിഞ്ഞാൽ പോവേണ്ട, അവൻ ഒഴിയത്തില്ല. പണ്ട് ജനവാസം കുറവായിരുന്നു, നടക്കാനൊക്കെ ഇഷ്ടംപോലെ വഴിയുണ്ടായിരുന്നു. അന്ന് ഇതുപോലെ എപ്പോഴും എന്ത് സമയത്ത് ഈശ്വരനെ സ്മരിച്ചുകൊണ്ടൊക്കെ പോവാം. ഇന്നതൊന്നും പറ്റത്തില്ല. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. വെറുതെ ഇരിക്കുമ്പോൾ സ്മരിച്ചോ, വിരോധമൊന്നുമില്ല. പ്രവൃത്തി ചെയ്യുമ്പോൾ സ്മരിക്കാൻ പോയാൽ അപകടമാണ്. അറിഞ്ഞുകൊണ്ട് സ്മരിക്കരുത്. അറിയാതെ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സ് മാറ്റിയും വേണം. മന്ത്രവും തന്ത്രവും യാതൊന്നും പാടില്ല. വണ്ടി ഓടിക്കുമ്പോൾ പാട്ടിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ നിയമവിരുദ്ധമാണ്. അതൊക്കെ പാടില്ലാത്ത കാര്യങ്ങൾ. ഉറക്കം വരായിരിക്കാൻ ചേട്ടൻ എന്ത് ചെയ്യും? മ്യൂസിക്ക് കേൾക്കും. വണ്ടിയിൽ മ്യൂസിക്കും വെച്ചിട്ടുണ്ട്. മനസ്സ് മാറിപ്പോകും. ഉറക്കം വന്നാൽ ഉറങ്ങണം. അതാണ് ഏറ്റവും നല്ല വഴി. ഉറങ്ങിയ പിന്നെ ഉറക്കം വരത്തില്ല. ഇവിടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടെങ്കിൽ ഉറക്കം വരും. അതല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പോകുന്നു. യാതൊരു ഭേദബുദ്ധി ഉണ്ടാകാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലേ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് ഇത് ചർച്ച ചെയ്തതാണ്. ഭേദബുദ്ധി ഇല്ലാതെ ആർക്കും ഒരു ജ്ഞാനി എന്ന് പറയുന്ന, നമ്മളിങ്ങനെ ജ്ഞാനി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും പ്രവർത്തിക്കുന്ന ഭേദബുദ്ധിയോടെ പ്രവർത്തിക്കാൻ പറ്റും. അഭേദബുദ്ധി എന്ന് പറഞ്ഞാൽ അവിടെ പ്രവൃത്തിയില്ല. ഒരു ദിവസം മുഴുവൻ ഇതാ പറഞ്ഞത് അന്നില്ലായിരുന്നു അവിടെ. ആ അത് കേൾക്കണം, എന്തെങ്കിലും അത് കേൾക്കണം. ഇവിടെ വന്നില്ലെങ്കിലും കേൾക്കണം. അരമണിക്കൂർ കഴിഞ്ഞു. ആ പറഞ്ഞും കൊണ്ടാണ് ചോദ്യം. എത്രയോ ഉദാഹരണം പറഞ്ഞു. വ്യവഹാരത്തിൽ വ്യവഹാരം, ഇപ്പൊ കാർ ഓടിക്കുന്നു, ബ്രഹ്മജ്ഞാനം വെച്ച് കാർ ഓടിക്കാൻ പറ്റുമോ? അതേ ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം. എവിടെ പോകണം? ആ പിന്നെ എല്ലാം ബ്രഹ്മമാണെന്ന് അറിഞ്ഞിട്ട് കാർ കയറി ഇരുന്നു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ആക്സിലറേറ്ററും അറിയാതെ. അത് രണ്ട് സമാധാനം പറഞ്ഞ മുഴുവൻ ഒരു ദിവസം മുഴുവൻ ഇതാ പറഞ്ഞത്. രണ്ട് പേര് രണ്ട് രീതിയിലാണ്, മൂന്ന് പേര് മൂന്ന് രീതിയിലാവും, നാല് പേര് നാല് രീതിയിലാവും. വ്യവഹാരം എന്ന് പറയുന്നത് വ്യവഹാര ബുദ്ധി അനുസരിച്ചിട്ടാണ്, അല്ലാതെ ആത്മബോധം കൊണ്ടല്ല വ്യവഹരിക്കുന്നതെന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാം ഒന്നായി നമ്മൾ കാണുന്നു, സമത്വം, യോഗ വിച്ഛേദം, എല്ലാ സമത്വം അല്ലേ. കഴിക്കുന്ന ഭക്ഷണം ഭക്ഷ്യയോഗ്യമായതല്ലേ നമ്മൾ കഴിക്കും, അഭക്ഷ്യം ഭക്ഷിക്കാൻ പറ്റാത്ത ഏതിനും കഴിക്കും, എന്തുകൊണ്ട്? എല്ലാം ബ്രഹ്മമല്ലേ, കഴിച്ച് ഏതുകൊണ്ട് കഴിക്കാൻ കഴിക്കാൻ പറ്റുമോ? അതെന്തുകൊണ്ട് അങ്ങനെ? അപ്പോൾ അവിടെ ഭേദബുദ്ധി ഇല്ലേ, ഇത് കഴിക്കത്തക്കതാണോ, ഇത് കഴിക്കാൻ പാടില്ലാത്തതാണോ, ഉണ്ടോ? വ്യവഹാരം എന്ന് പറയുന്നത് ഇത് കഴിക്കാൻ പറ്റിയ സാധനം, ഇത് കഴിക്കാൻ പാടില്ലാത്ത സാധനം എന്നുള്ള ബോധമനുസരിച്ചല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. അത് എല്ലാം ബ്രഹ്മമായതുകൊണ്ട് എന്ത് കിട്ടിയാലും കഴിക്കും. ഇപ്പോൾ ഗുരുവിൻ്റെ കാര്യം തന്നെ എടുക്കുക, ശങ്കരാചാര്യ വിട്, ഗുരു ബ്രഹ്മജ്ഞാനിയാണ്. പക്ഷെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണ കാര്യത്തിൽ എന്തുമാത്രം ശുചിത്വം, എത്രയോ എത്രയോ സംഭവങ്ങളുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, അതറിയാം. പല വീടുകളിലും ഒരു ശവം തിന്നുന്നവരാണ്, ഇവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലേ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇല ഭംഗിയായിട്ട് കഴുകി അതിലൊരു കൊണ്ട് ഭക്ഷണം കഴിക്കുക, അതെടുത്ത് നമുക്ക് അതിൽ പൊടി വല്ലതും ഉണ്ടാവും. ഒരു പൊടി ഇല്ലെങ്കിൽ അതിൽ ഭക്ഷണം കഴിക്കത്തുള്ളൂ. എന്താ പൊടി ബ്രഹ്മമല്ലേ, കഴിച്ചുകൂടി? പിന്നെന്താ കഴിക്കാത്തത്? പൊടി ഇല ബ്രഹ്മമാണെങ്കിൽ പൊടിയും ബ്രഹ്മമല്ലേ. പിന്നെ ശങ്കരാചാര്യ മാത്രം എന്തിനാ കുറ്റം പറയുന്നു? ഗുരുദേവൻ നിങ്ങളുടെ സ്വന്തം, ശങ്കരാചാര്യ നാട്ടുകാർ, അതുകൊണ്ട് ശങ്കരാചാര്യ കുറ്റം പറയാം, നമ്മുടെ സ്വന്തമാണെന്ന കുറ്റം പറയാൻ പാടില്ല. നാട്ടുകാരൊക്കെ കുറ്റം പറയാം, എന്തിനാ ഇത്രയും ശുചിത്വം കാണിച്ചത്? ഇലയും ബ്രഹ്മമാണ്, പൊടിയും ബ്രഹ്മമാണ്, കഴിക്കുന്ന ഭക്ഷണവും ബ്രഹ്മമാണ് എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചാൽ പോരായിരുന്നു. അപ്പം അവിടെ ഭേദബുദ്ധി ഉണ്ടോ ഇല്ലയോ? അങ്ങനെ ഇതല്ലേ പറയുന്നത്. വ്യവഹാരത്തിൽ ഭേദബുദ്ധി ഉണ്ടെങ്കിലേ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റൂ. അഭേദമാണ് ബുദ്ധി വന്നാൽ പിന്നെ പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. എല്ലാം ഒന്നാണെന്നറിഞ്ഞാലും ശൗചം, ശുദ്ധി അശുദ്ധി എന്നുള്ള വിചാരത്തോടുകൂടിയാണ് പ്രവർത്തിച്ചത്. അല്ലെങ്കിൽ എല്ലായിടത്തും എന്താണ് പറയാൻ മാറുന്നല്ലോ, മദ്യം വിഷമല്ല, അതുണ്ടാക്കാം, വിൽക്കാം, കുടിക്കാം, എന്തുകൊണ്ട്? അതും ബ്രഹ്മമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ പറയാത്തത്? എന്തായാലും മദ്യം ബ്രഹ്മമാണല്ലേ, ലോകം മുഴുവൻ ബ്രഹ്മമാണെങ്കിൽ മദ്യം ബ്രഹ്മമാകും. അപ്പൊ അങ്ങനെ എന്തെല്ലാം നിഷേധിച്ചു, ജാതിയെ നിഷേധിച്ചു, മദ്യത്തെ നിഷേധിച്ചു, അശുദ്ധിയെ നിഷേധിച്ചു, ഒരുപാട് കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്തിനാ ഇതാകാം, ഇത് അരുതെന്ന് പറയുന്നു? വേദ വ്യവഹാരം വേദബുദ്ധി ആശ്രയിച്ചിട്ടാണ്, അതിന് ബ്രഹ്മജ്ഞാനമായിട്ട് ഒരു ബന്ധമില്ല. ബ്രഹ്മജ്ഞാനം വെച്ചാർക്കും ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം, ശങ്കരാചാര്യരും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് വ്യവഹാരത്തിലുള്ള വ്യത്യാസമാണ്. ആ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു, എന്താണോ കാലത്തിൻ്റെ എന്നുള്ള അവരുടെ സാമൂഹ്യ ബോധം, നീതിബോധം, മൂല്യബോധം, അതിലൊക്കെ വന്ന വ്യത്യാസമുണ്ട്. അതിന് കാലവും ഒരു കാരണമാണെന്നേ പറയാൻ പറ്റും, കാലത്തിന് മാത്രം പറയാൻ പറ്റും. ശങ്കരാചാര്യരുടെ നീതിബോധം വേറെയായിരുന്നു, ഗുരുവിൻ്റെ നീതിബോധം വേറെയായിരുന്നു. അപ്പോൾ വ്യവഹാരം എന്ന് പറയുന്ന ആ മനുഷ്യൻ ചെയ്യുന്നത് അവൻ്റെ സത്യം, ധർമ്മം, നീതി ഇങ്ങനെയൊക്കെയുള്ള ബോധം അനുസരിച്ചിട്ടാണ്. ശങ്കരാചാര്യരുടെ ധർമ്മബോധം വേറെയായിരുന്നു, ഗുരുവിൻ്റെ ധർമ്മബോധം വേറെയല്ല, ബ്രഹ്മബോധമായിട്ട് ബന്ധം. കാരണം വ്യവഹാരം ബ്രഹ്മബോധത്തെ, ഇപ്പം സമത്വം എന്ന് പറയും, എല്ലാം സമമാണെന്നറിയുക, എല്ലാം സമമാണെന്നറിയുന്നവർ തന്നെയാണ് ഈ പ്രവൃത്തിയിൽ ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നത് അല്ലേ. പ്രവൃത്തിയിൽ ഗുരുവും കടുംപിടുത്തം പിടിച്ചിട്ടില്ലേ, ഉണ്ടോ? എന്ത് പിടുത്തം പിടിച്ച് കടം കൊടുത്തു? ആ മദ്യം ഉണ്ടാകും, അതിന് കടുംപിടുത്തം പിടിച്ച് ജാതി പാടില്ല എന്ന് പറഞ്ഞു കടുംപിടുത്തമായിരുന്നു. ശുദ്ധി അശുദ്ധി കടുംപിടുത്തം പിടിച്ചു അല്ലേ. അപ്പോൾ അതിലൊക്കെ വ്യക്തമായ നിലപാട്, അതൊക്കെ ഇങ്ങനെ തൻ്റെതായ ഒരു മൂല്യബോധം അനുസരിച്ച്, തൻ്റെതായ നീതിബോധം അനുസരിച്ച്, സാമൂഹ്യ നീതി അതനുസരിച്ച് പല കാര്യങ്ങളിലും നിലപാടുകൾ എടുക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. ആ നീതിബോധമായിരുന്നില്ല ആരുടെ? ശങ്കരാചാര്യരും അല്ലെങ്കിൽ പഴയ ആചാര്യന്മാർ, ശങ്കരാചാര്യർ മാത്രമല്ല പഴയ പല ആചാര്യന്മാരുടെയും കാഴ്ചപ്പാട് അതായിരുന്നില്ല. അവരുടെ മൂല്യബോധം നീതിബോധം വേറെ, അപ്പോൾ പ്രവൃത്തി അതിനെ ആശ്രയിച്ചിട്ടാണ്, അല്ലാതെ എല്ലാം ബ്രഹ്മം എന്ന് വിചാരിച്ചിട്ടല്ല പ്രവർത്തിക്കും. അതൊരു തെറ്റിദ്ധാരണയാണ്. എല്ലാം ബ്രഹ്മമെന്നറിഞ്ഞാൽ ഭേദബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുമെന്ന് കരുതുന്നതും അബദ്ധമാണ്. പ്രവർത്തിക്കുന്ന ഭേദബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. ബ്രഹ്മജ്ഞാനിയായാലും ശരി, ബ്രഹ്മാജ്ഞാനിയായാലും ശരി, അതിന് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നതായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. മനുഷ്യരുടെ സമത്വം എന്നൊക്കെ പറയുന്നത് എന്താണ്? അതൊരു സാമൂഹ്യ നീതിയെക്കുറിച്ചുള്ള ബോധമാണ്, അത് ബ്രഹ്മജ്ഞാനമാണ്. സമത്വവാദികളായ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് ലോകത്ത്, അവർക്ക് ഈ ബ്രഹ്മം എന്തെന്നൊന്നും അറിയണമെന്നില്ല. ഒരുപാട് പേര് സമത്വത്തെക്കുറിച്ച് പറയുന്നവരുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ തന്നെ കൂടുതൽ ആൾക്കാരും അങ്ങനെയുള്ള സാമൂഹ്യ നീതിയിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഇന്ന് അത്തരം ആശയങ്ങൾ സ്വീകരിക്കുന്നവർ, അവരൊക്കെ എന്താ ബ്രഹ്മജ്ഞാനികളാണ്. ഇതിപ്പോൾ കാലത്തിനനുസരിച്ച് ചിന്തിക്കുന്ന മനുഷ്യരെല്ലാം സാമൂഹ്യ അനീതിയൊക്കെ ചോദ്യം ചെയ്യുന്നവരാണ്. സമത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി വാദിക്കുന്നവരാണ്. അവരൊക്കെ ബ്രഹ്മത്തെ അറിഞ്ഞിട്ടാണ്. അത് നീതിബോധമാണ്, അത് രണ്ട് കാര്യമാണ്. പലവണ പറഞ്ഞിട്ടുള്ളതാണ് സാമൂഹ്യ ബന്ധങ്ങൾ. ഒരിക്കലും നമുക്ക് ബ്രഹ്മജ്ഞാനം വെച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരാൾക്കൊരു പുരുഷന് സ്ത്രീയോടും പുരുഷനോടും ഒരേ രീതിയിൽ പെരുമാറാൻ പറ്റും? ഇനി പെരുമാറിയാൽ തന്നെ എല്ലാ പുരുഷന്മാരോടും എല്ലാ സ്ത്രീകളോടും ഒരുപോലെ പെരുമാറാൻ പറ്റും? കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ, ബ്രഹ്മജ്ഞാനിയാണെന്ന് വിചാരിച്ചു പറ്റുമോ? പിന്നെ അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ബ്രഹ്മജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവഹാരത്തിൽ മനുഷ്യന് വേണ്ട നീതി ബോധം അതനുസരിച്ചിട്ടാണ്. ഇനിയുണ്ടാകൊരു സംശയം, അതാണ് ശങ്കരാചാര്യ ശുനി ചെയ്യുക സ്വഭാഗേജ പണ്ഡിത സമദർശിന എന്ന് പറയുന്നിടത്ത്, സമദർശി എന്ന് പറയുന്നത് ശങ്കരാചാര്യ പറഞ്ഞ എന്താണ് സമം എന്ന് വെച്ചാൽ ബ്രഹ്മം, ബ്രഹ്മത്തെ കാണുന്നു. സ്ത്രീയിലും സുപാക ചണ്ടാളനും ഒക്കെ എന്ത് ചെയ്യുന്നു, ബ്രഹ്മത്തെ കാണുന്നു എന്നാ പറഞ്ഞു. അത് ശരിയാണ്, എല്ലാത്തിനും ബ്രഹ്മത്തെ കാണും. പിന്നെ വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു, അവിടെ ഒരുപോലെ പെരുമാറുന്നു. അങ്ങനെ ജാതി മാത്രമല്ലല്ലോ ഇവിടുത്തെ വിഷയം, ജാതി ഒരു വിഷയമല്ലേ ആവുന്നുള്ളൂ. ജാതി എന്ന് പറയുന്നത് ഒരു വിഷയമല്ലേ ഉള്ളൂ, ബാക്കി ഭേദബുദ്ധി എന്ന് പറയുന്നത് ജാതിയിൽ മാത്രമേ ഉള്ളൂ, വേറൊരിടത്തും ഇല്ലേ. ഒരു പ്രവർത്തിക്കുന്ന സമയത്ത് പറയും, നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ആരും മാറിയിക്കാൻ പറയത്തില്ല, പറഞ്ഞിട്ടുണ്ടോ? നമുക്കൊരു കുളിസംഘം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രയോജനം എന്താ പറഞ്ഞത്? മനുഷ്യൻ അവിടെ വരുമ്പം കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വരും. അതൊക്കെ ചില അടിസ്ഥാനപരമായ അന്നത്തെ സാമൂഹിക വിഷയങ്ങളായിരുന്നു. അപ്പോൾ ഈ ഐത്തം പോലെയുള്ള കാര്യങ്ങൾ നിലനിന്നതിന് അതും ഒരു കാരണമാണ്. അത് മാത്രമല്ല, അതും ഒരു കാരണമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവർ പറഞ്ഞത്, എന്താണ് നിങ്ങൾ കുളിച്ച് വൃത്തിയായി വരണം, അപ്പോൾ നിങ്ങളോട് ആരും മാറയിക്കാൻ പറയത്തില്ല. അപ്പോൾ അതും ഒരു കാരണമാണല്ലോ മാറയിക്കാൻ പറയുന്നത്, ആണോ? അത് മാത്രമല്ല കാരണം. പിന്നെ അതിൽ വരുന്ന സാമൂഹ്യ നീതിയുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്തേ, ശങ്കരാചാര്യരും ഗുരുവും തമ്മിലുള്ള വ്യത്യാസം കാരണം. എന്താണ് വ്യത്യാസം? രണ്ടുപേരും പറയുന്നു കുളിക്കണമെന്ന്, അല്ലേ? കുളിക്കാത്തവനെ മാറ്റി നിർത്തുന്നു, മാറ്റി നിർത്തിയിരുന്നു എന്നുള്ള കാര്യത്തിൽ രണ്ടുപേരും വിവരം. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ അതാണ് ഗുരു പറഞ്ഞത്, നിങ്ങൾ കുളിച്ചിട്ട് വരിക. അപ്പോൾ അവനെ കുളിച്ച് ശുദ്ധിയാക്കണം എന്നുള്ള ായിരുന്നു ഗുരുവിൻ്റെ കാഴ്ചപ്പാട്. ശങ്കരാചാര്യ എന്താ പറഞ്ഞത്? കുളിക്കാത്തവനെ മാറ്റി നിർത്തുക, അവനെ കുളിപ്പിക്കുന്ന പരിപാടി പുള്ളിയുടെ പുള്ളിക്കാരൻ്റെ അജണ്ടയില്ല. ഇതേയുള്ളൂ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. രണ്ടിടത്തും ഭേദബുദ്ധി തന്നെ, ഭേദബുദ്ധിയല്ല. ശൗചമില്ലാത്തവന് ശൗചം ഉണ്ടാക്കണം, അങ്ങനെ ശൗചം ഉണ്ടാക്കുമ്പോൾ അയിത്തം മാറും. അതൊരു വഴി, അത് മാത്രമല്ല ഒരു വഴി. പക്ഷെ ആ ഒരു വഴിക്ക് ശങ്കരാചാര്യ ചിന്തിച്ചില്ല. അവൻ അശുദ്ധിയാണെങ്കിൽ അവൻ എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക. ഗ്രാമത്തിൻ പുറത്തിങ്ങി വസിക്കുന്ന ചാമണ നായകൻ തണ്ട് കിടാത്തി അവന് ഗ്രാമത്തിൽ പ്രവേശിപ്പിക്കരുത്. അവനവിടെ ഗ്രാമത്തിൻ്റെ പുറത്ത് മനുഷ്യരെ ഒരുമിച്ച് താമസിക്കുന്നിടത്ത് അവനെ താമസിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ബഹിഷ്കരണ ബുദ്ധിയായിരുന്നു നിലനിന്ന ഒരു കാലഘട്ടത്തിലാണ് ശങ്കരാചാര്യ ജനിച്ചത്. അപ്പോൾ ശങ്കരാചാര്യ എന്ത് ചെയ്തു? എല്ലാം ബ്രഹ്മമാണെന്ന് കാണണം, പക്ഷേ ചണ്ടാളനാണെങ്കിൽ എന്ത് ചെയ്യണം? അവനെ കുളിപ്പിക്കാനൊന്നും കൊണ്ട് അവനെ തള്ളിക്കളയുക പുറത്തേക്ക്. ഇതായിരുന്നു ശങ്കരാചാര്യ നിലപാട്. അവിടെയും ഭേദബുദ്ധി തന്നെ. യവൻ കുളിക്കാത്തവനാണ് അവനെ കുളിപ്പിക്കണമെന്ന് പറയുന്നിടത്തും എന്താണോ ഭേദബുദ്ധി തന്നെ. വ്യത്യാസം വരുന്നു, നീതിബോധത്തിൽ വരുന്ന വ്യത്യാസം. അതാണ് ക്രിസ്ത്യൻ പാതിരിമാരൊക്കെ ചെയ്ത്. ഇവിടെയുള്ള ആൾക്കാരെ കുളിപ്പിക്കാതെയൊക്കെ മാറ്റി നിർത്തിയപ്പോൾ അവരിൽ നിന്ന് എന്ത് ചെയ്തു? കുളിപ്പിച്ച് അവരെ കൂട്ടത്തിലെടുത്തു. ഇത്രയുള്ളൂ മതപരിവർത്തനം എന്നൊക്കെ പറയുന്ന രീതിയാണ്. ഇവിടെയുള്ളവരെല്ലാം എന്ത് ചെയ്തു? അവൻ കുളിക്കാത്തവനാണ്, അവനെ തള്ളിക്കളഞ്ഞു. അവർ വന്ന് കുളിപ്പിച്ച് അവരെ കൂട്ടത്തിൽ എടുത്തു. ഇനി കിടന്ന് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി ബി ജെ പി ആയിട്ട് വല്ല പ്രയോജനമുണ്ട്? ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല. അപ്പം ഇതാണ് തന്ന സാമൂഹ്യ നീതിയിൽ വരുന്ന വ്യത്യാസമാണ്, അല്ലാതെ ബ്രഹ്മജ്ഞാനത്തിലുള്ള വ്യത്യാസമാണ്. ഇവരെല്ലാവരും പറയുന്നത് ഇതൊക്കെ ബ്രഹ്മം തന്നെ. ശങ്കരാചാര്യൻ പറയുന്ന അതേന്ന്, രണ്ടാളിനും ബ്രഹ്മം തന്നെ, സ്ത്രീയും ബ്രഹ്മം തന്നെ, നായും ബ്രഹ്മം തന്നെ. പക്ഷേ ഇതിനോടൊക്കെയുള്ള വ്യവഹാരം എങ്ങനെയായിരിക്കുന്നു. അതിൽ വളരെ ആധുനികമായ ഒരു സമീപനമാണ് ഗുരു സ്വീകരിച്ചത്. ശങ്കരാചാര്യർ സ്വീകരിച്ചത് എന്താണ്? ആർഷ സംസ്കാരം. അതിനാണ് ആർഷ സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് ശങ്കരാചാര്യർ സ്വീകരിച്ചത്. അതിന്ന് സ്വീകരിക്കാൻ പറ്റുമോ? ഇന്ന് സ്വീകരിക്കാൻ പറ്റും. ശങ്കരാചാര്യർ ആർഷ സംസ്കാരത്തിൻ്റെ വക്താവായിരുന്നു. ഗുരു എന്ന് പറയുന്ന ആധുനിക സംസ്കാരത്തിൻ്റെ വക്താവായിരുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പം മനസ്സിലായോ?